Jesus. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവദ്ഗീത രണ്ടാം അധ്യായം അൻപതാം ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാതീഹ ഭാഷ്യം അവസാന ഭാഗം. തദ്ധി കൗശലം യത് ബന്ധനസ്വഭാവാന്യവി കർമാണി സമത്തബുദ്ധ്യാ സ്വഭാവാത് നിവർത്തന്തേ തസ്മാത് സമത്വബുദ്ധിയുക്തോ ഭവത്വം. തദ്ധി കൗശലം, അതാണ് കൗശലം. കർമ്മത്തിലുള്ള കൗശലം അതെന്താണ്? യത് ബന്ധന സ്വഭാവാന്യപി കർമാണി. കർമ്മങ്ങൾ സ്വതേ ബന്ധന സ്വഭാവമുള്ളതാണ്, അത് ബന്ധിപ്പിക്കുന്നതാണ് മനുഷ്യൻ. എങ്ങനെ? സംസ്കാരത്തെ ഉണ്ടാക്കി ജന്മത്തിന് കാരണമാക്കി തീർക്കുന്നു, സംസാരത്തിന് കാരണമാക്കി തീർക്കുന്നു. അതാണ് കർമ്മങ്ങളുടെ സ്വഭാവം. അങ്ങനെയാണെങ്കിലും സമത്വബുദ്ധി കൊണ്ട്, സമത്വബുദ്ധി ഹേതുവായിട്ട്, സമത്വബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് സ്വഭാവാത് നിവർത്തന്തേ. ഒരുവൻ ആ കർമ്മം എന്ത് ചെയ്യുന്നു? അതിന്റെ സ്വഭാവത്തിൽ നിന്നും നിവർത്തിക്കുന്നു. കർമ്മത്തിന് അതിന്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു. പറഞ്ഞാൽ അതേ കർമ്മങ്ങൾ തന്നെ ചിത്തശുദ്ധിക്കും ജ്ഞാനപ്രാപ്തിക്കും കർമ്മനാശത്തിനുമെല്ലാം ഉപകരിക്കുന്നു. എന്തുകൊണ്ട്? സമത്വബുദ്ധിയ. ആ കർമ്മങ്ങൾ കർമ്മയോഗമായി അനുഷ്ഠിക്കപ്പെടുമ്പോൾ തസ്മാത് സമത്വബുദ്ധിയുക്തോ ഭവത്വം. അതുകൊണ്ട് തോന്നി സമത്വബുദ്ധിയുക്തനായി തീരുക, സമത്വബുദ്ധിയുള്ളവനായി തീരുക എന്ന് വിധിക്കുകയാണ് ഇവിടെ. ഇവിടെ വിധിയാണ് സമത്വബുദ്ധിയുക്തനായി തീരുക എന്ന് പറയുമ്പോൾ. ആ വിധി എന്ന് പറയാൻ എന്താ കാരണം? രണ്ടു തരത്തിലുണ്ട്. നേരത്തെ പറഞ്ഞു അനുവാദം ആണെന്ന് പറഞ്ഞു. അതായത് പ്രാപ്തമായൊരു കാര്യം വീണ്ടും ആവശ്യപ്പെടുകയാണ്, എങ്കിൽ അത് അനുവാദമായിത്തീരും. അപ്രാപ്തമായൊരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ അത് വിധിയാകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ഭാഷയത്തിൽ പറഞ്ഞു, യുദ്ധം ഇവിടുത്തെ വിധിയല്ല അനുവാദമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അർജുനൻ സ്വഭാവം കൊണ്ട് തന്നെ അവിടെ പറഞ്ഞു ക്ഷാത്രധർമ്മി യുദ്ധേ പ്രവൃത്തേ. ക്ഷാത്രധർമ്മമായിരിക്കുന്ന യുദ്ധത്തിൽ പ്രവർത്തിച്ചു പോയവനാണ്, അവശനായി പ്രവർത്തിച്ചു പോയി. അങ്ങനെ ക്ഷാത്രഗുണമുള്ളത് കൊണ്ട് ക്ഷാത്രധർമ്മമായ ക്ഷത്രിയ ധർമ്മമായ യുദ്ധത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് വിധിയായി സ്വീകരിക്കുന്നില്ല, പ്രാപ്തമായ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അനുവാദം മാത്രം, ചെയ്യുന്നതിന് അനുവാദം കൊടുക്കുന്നു. പക്ഷെ യുദ്ധത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞെങ്കിലും അർജുനൻ യോഗത്തിലേക്ക് പ്രവർത്തിച്ചില്ല. യോഗം അർജുനനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമാണ്. യുദ്ധം അർജുനൻ അറിയാം, പക്ഷേ യോഗം അർജുനന് അതിലേക്ക് അർജുനൻ പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ ഭഗവാൻ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ രണ്ടും കൂടെ ചേരുന്നു, സ്വധർമ്മമായ യുദ്ധവും യോഗവും. അപ്പോൾ യുദ്ധത്തിന്റെ അംശത്തിൽ കർമ്മയോഗം, ധർമ്മത്തിന്റെ അംശം സ്വധർമ്മം എന്നുള്ള ഭാഗത്ത് അത് അനുവാദവും യോഗം എന്നുള്ള ഭാഗത്തിൽ അത് വിധിയുമാണ്. യോഗം എന്ന് പറയുമ്പോൾ ഇതൊരു ഉപാസനയാണ്. അത് ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാം അവിടെ വിധിയില്ല എന്ന് പറയും, പക്ഷെ ഇത് ഉപാസന ആയതുകൊണ്ട് ഇത് വിധിയാണ്. അപ്പോൾ അതിന് പ്രേരിപ്പിക്കുകയാണ്, വിധിക്കുകയാണ്, നീ അത് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ ചേരും, അർജുനന് അപ്രാപ്തമായിരുന്ന യോഗത്തെയും അർജുനന് പ്രാപ്തമായ കർമ്മത്തെയും രണ്ടും ചേർത്ത് ഇവിടെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് യോഗം എന്ന് പറയുമ്പോൾ ധർമ്മത്തെ വിട്ടിട്ട് യോഗമില്ല കർമ്മയോഗത്തിൽ, ധർമ്മം എന്ന് പറയുമ്പോൾ യോഗത്തെ വിട്ടിട്ട് ധർമ്മമില്ല. യോഗവും ധർമ്മവും, യോഗവും സ്വധർമ്മവും രണ്ടും കൂടി കൂടിച്ചേരുന്നതാണ് കർമ്മയോഗം. എന്താണ് യോഗം? അത് പറഞ്ഞു സമത്വ ബുദ്ധി. യോഗത്തെക്കുറിച്ച് രണ്ടു തരത്തിൽ ഇവിടെ പറയുന്നുണ്ട്. മുമ്പ് പറഞ്ഞു എന്താണ് സമത്വം, യോഗ ഉച്ചതേ, അതിനാണ് മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ പറഞ്ഞു യോഗ കർമ്മസു കൗശലം. ഇതിനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? കർമ്മത്തിൽ ഉള്ള സാമർഥ്യം, കർമ്മത്തിലുള്ള സാമർഥ്യം എന്ന് പറയുമ്പോൾ ആ സാമർഥ്യത്തെ കർമ്മത്തിന് കൊടുത്തിരിക്കും. കർമ്മത്തിന്റെ സ്വഭാവം ജീവനെ ബന്ധനത്തിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ കർമ്മം എന്ത് ചെയ്യുന്നു? അതിനോട് യോഗം ചേർന്നത് കൊണ്ട് ആ കർമ്മം ജീവനെ മുക്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ കർമ്മത്തിൽ വരുന്ന ഒരു വിശേഷതയായിട്ടാണ് ഇവിടെ യോഗത്തെ പറയുന്നത്. മുമ്പ് യോഗത്തെ പറഞ്ഞത് എങ്ങനെ? അനുഷ്ഠിക്കുന്ന വ്യക്തിയിലുള്ള സമത്വം എന്ന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യോഗം രണ്ടു ഭാഗത്തുണ്ട്, കർമ്മത്തിന്റെ നിലയിലുണ്ട്, അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയിലുണ്ട്. അത് രണ്ടും ഇവിടെ പറയുന്നു. അതാണ് യോഗത്തിന്റെ പ്രത്യേകത. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. ഇഹ ഈ ശരീരത്തിലിരിക്കുക തന്നെ ബുദ്ധിയുക്ത, ബുദ്ധി യോഗത്തോടു കൂടിയവൻ, ബുദ്ധിയുക്തനായവൻ, സമത്വ ബുദ്ധിയോടുകൂടിയവൻ, കർമ്മയോഗി, സുഹൃത ദുഷ്കൃതേ ഉഭയ ജഹാതി. സുഹൃത ദുഷ്കൃതങ്ങളെ രണ്ടിനെയും ത്യജിക്കുന്നു. തസ്മാത് അതുകൊണ്ട്, തസ്മാത് യോഗായ യുജ്യസ്വ അതുകൊണ്ട് യോഗായ യോഗത്തിന് യുജ്യസ്വ ഒരുമ്പടു തയ്യാറാകൂ, ഉദ്യതനാകൂ. യോഗ യോഗം എന്നത് കർമ്മസ് കൗശലം, കർമ്മത്തിലുള്ള കൗശലം സാമർഥ്യം, കർമ്മത്തിന്റെ സാമർഥ്യമാണ്. ബുദ്ധിയുക്തോ ജഹാതീഹ, ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഭാഷ്യം യസ്മാത്, എന്തുകൊണ്ടാണ് കർമ്മജം? കർമ്മജം ഫലം തക്ത്വാ ഇതി വ്യവഹിതേന സംബന്ധ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തക്ത്വ എന്നുള്ളത് കർമ്മജം എന്നുള്ളതിനെ ഫലം എന്നുള്ളതിനോട് അന്വയിക്കണം, അത് ചേർത്ത് അർത്ഥം പറയണം എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ശബ്ദം വന്നിട്ടുണ്ട്, ബുദ്ധിയുക്ത മറ്റൊന്നുകൂടെ ഹി. അപ്പോൾ കർമ്മജവും ഫലവും തമ്മിൽ ഒരു വ്യവധാനമുണ്ടൊരു ആ ശ്ലോകത്തിൽ പദക്രമത്തിൽ രണ്ട് പദങ്ങൾ ഇടയ്ക്ക് മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു കർമ്മജം ഫലം തെക്വ, കർമ്മജം എന്നുള്ളതും ഫലം തെക്വ എന്നിങ്ങനെ വ്യവഹിതേന ദൂരെയിരിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ശബ്ദത്തോട് അന്വയിക്കണം സംബന്ധം എന്ന് വെച്ചാൽ അന്വയിക്കും. അപ്പൊ കർമ്മജം ഫലം എന്നർത്ഥം പറയണം എന്നാണ്. ഇഷ്ടാനിഷ്ടദേഹപ്രാപ്തി കർമ്മജം ഫലം. ഇവിടെ എന്താണ് കർമ്മജം ഫലം എന്ന് പറയുന്നത്? ഇഷ്ടാനിഷ്ട രൂപത്തിലുള്ള ദേഹപ്രാപ്തികളാണ്. ഇഷ്ടദേഹപ്രാപ്തി, സ്വർഗാദി ലോകങ്ങളിലുള്ള ഇഷ്ടദേഹങ്ങളുടെ പ്രാപ്തി, അനിഷ്ടദേഹപ്രാപ്തി, പശു പക്ഷ്യാദി രൂപത്തിലുള്ള അനിഷ്ടദേഹപ്രാപ്തി, ഇതെന്താണ്? കർമ്മജം ഫലം. ഇതാണ് കർമ്മത്തിന്റെ ഫലങ്ങൾ. കർമ്മഭ്യോജാതം, കർമ്മങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ഫലങ്ങൾ, ഇതാണ് പ്രസിദ്ധമായ ഫലങ്ങൾ. ശരീരപ്രാപ്തി ജീവന്മാർക്കുണ്ടാകുന്നത് കർമ്മത്തിൽ നിന്നാണ്. ഇഷ്ടാനിഷ്ട ശരീരപ്രാപ്തി ഉണ്ടാകുന്നു കർമ്മജം ഫലം. കർമ്മഭ്യോജാതം, കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ജന്മത്തിന് കാരണം കർമ്മമാണ്. ഇപ്പൊ കർമ്മം കൊണ്ട് ജന്മം ഉണ്ടാകുന്നു, പുനർജന്മം എന്നുള്ളതിനിവിടെ അംഗീകരിക്കുന്ന ഭാഗങ്ങളാണിതെല്ലാം. പുനർജന്മം ഉണ്ടാകുന്നു, അത് അദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ്. അദ്വൈതത്തെ ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ അദ്വൈത സിദ്ധാന്തത്തിൽ ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അംഗീകരിക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ ഇതൊന്നും കണ്ടതായിട്ട് നടിക്കാറില്ല. ഇപ്പൊ ഇഷ്ടാനിഷ്ട ദേഹപ്രാപ്തിയാണ് കർമ്മഫലം. കർമ്മഭ്യോജാതം, കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഫലത്തെ എന്ത് ചെയ്യുന്നു? ബുദ്ധിയുക്താഹ സമത്വബുദ്ധിയുക്താഹ സന്തഹ. സമത്വബുദ്ധിയുള്ളവരായി, ബുദ്ധിയുക്തന്മാരായി. കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നിടത്തന്നെ ഈ ബുദ്ധിയെക്കുറിച്ച് പറയും, സമത്വബുദ്ധി. ആ സമത്വ ബുദ്ധിയുള്ളവരായി യസ്മാത് ഫലം തെക്വ പരിത്യജ്യ. എന്തുകൊണ്ട് ഫലത്തെ ഉപേക്ഷിച്ചിട്ട്? ഫലം തെക്വ, കർമ്മജം ഫലം തെക്വ. സമത്വ ബുദ്ധിയുള്ളവരായി എങ്ങനെ ഫലത്തെ തെയിച്ചിട്ട്? മനീഷിണ, ജ്ഞാനിനോ ഭൂത്വ, ജ്ഞാനികളായി. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ ത്യജിച്ച് സമത്വബുദ്ധിയുണ്ട് എന്നുവെച്ചാൽ കർമ്മയോഗത്തിലൂടെ എന്നർത്ഥം. അപ്പൊ കർമ്മയോഗത്തിലൂടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ, ജന്മങ്ങളെ എല്ലാം ത്യജിച്ച് മനീഷിണ, മനീഷികളായി, ജ്ഞാനികളായി എന്ത് ചെയ്യുന്നു? ജന്മബന്ധവിനിർമുക്താഹ, ജന്മബന്ധവിനിർമുക്തന്മാരായി. ജന്മയേവ ബന്ധോ ജന്മബന്ധ തേന വിനിർമുക്താഹ. ജീവന്ത ഏവ ജന്മബന്ധാൽ വിനിർമുക്താഹ സന്തഹ പദം പരമം വിഷ്ണോർ മോക്ഷാഖ്യം ഗച്ഛന്തി അനാമയം സർവ ഉപദ്രവരഹിതം ഇത്യർത്ഥഃ. ജന്മബന്ധ വിനർമുക്ത അതിന് വ്യാഖ്യാനിക്കുന്നു. ജന്മയേവ ബന്ധ ജന്മബന്ധം, ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് ജന്മം തന്നെ, ജന്മം തന്നെ ബന്ധമായിരിക്കുന്നു. ഒരു ജീവന് ജനിക്കുക, അത് തന്നെയാണ് ജീവന്റെ ബന്ധനം. ജനിച്ചാൽ പിന്നെ ജീവിക്കണം, മരിക്കണം. അപ്പോൾ ജന്മം തന്നെ ബന്ധമായിത്തീരുന്നു. തേന വിനർമുക്ത, അതിൽ നിന്നും മുക്തരായി. മുക്തരായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവന്തയേവ, ജീവിച്ചിരിക്കേ തന്നെ. ഒരു കർമ്മയോഗി അയാൾ ജീവിച്ചിരിക്കേ തന്നെ. ജന്മബന്ധാത് വിനർമുക്താഹ സന്തഹ, ഈ ജന്മബന്ധങ്ങളിൽ നിന്നെല്ലാം വിനർമുക്തനായി, ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തിയിലൂടെ വിനർമുക്തനായി, പദം പരമം, പരമം പദം, പരമമായ പദം വിഷ്ണുഹോ, വിഷ്ണുവിന്റെ ആ വിഷ്ണു സംബന്ധിയായിരിക്കുന്ന ആ പരമപദത്തെ. എന്താണത്? മോക്ഷാഖ്യം, മോക്ഷം എന്ന് പറയുന്നു. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനെ ഗച്ഛന്തി, പ്രാപിക്കുന്നു. എന്താണ് അതിന്റെ വിശേഷണം? അനാമയം, അനാമയം പദം, അനാമയം സർവ ഉപദ്രവരഹിതം, ഈ ബന്ധനങ്ങളൊന്നും ഇല്ലാത്ത, ഈ ബന്ധനത്തിന്റെ ഫലമായിരിക്കുന്ന സുഖദുഃഖാദികളൊന്നും ഇല്ലാതിരിക്കുന്ന ആ പദത്തെ പറയുന്നു. മരണശേഷമല്ല, അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു. ജീവന്തയേവ, ജീവിച്ചിരിക്കേ തന്നെ എന്ന് വെച്ചാൽ ഈ ശരീരത്തോടുകൂടെ ഇരിക്കേ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ കർമ്മയോഗം ചെയ്യുക, പിന്നെ അടുത്തൊരു ജന്മത്തിൽ ചിത്തശുദ്ധി നേടുക, പിന്നെ വേറൊരു ജന്മത്തിൽ ജ്ഞാനം, പിന്നെ മറ്റൊരു ജന്മത്തിൽ മോക്ഷം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധമായ ക്രമമൊന്നുമില്ല. ഇവിടെ പറയുന്നു ഇതെല്ലാം ഈ ഒരു ജന്മത്തിൽ തന്നെ സാധിക്കാം. ജീവന്തയേവ എന്നർത്ഥം. സഹസ്രാണാം എന്ന് പറഞ്ഞിരിക്കുന്നതോ, അനേക ജന്മങ്ങളിൽ കൂടിയേ ഇത് സാധിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, അനേക ജന്മങ്ങളിൽ കൂടിയേ ഇത് സാധിക്കൂന്ന് കരുതുന്നവർ അനേക ജന്മങ്ങൾ വേണ്ടി വരും. അല്ല, ഈ ജന്മത്തിൽ തന്നെ ഇത് സാധിക്കും എന്ന് കരുതുന്നവർക്ക് ഈ ജന്മം മതി. അത് വ്യക്തിയുടെ ആധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത്. അനേക ജന്മങ്ങൾ വേണ്ടി വരുമെങ്കിൽ അയാൾക്ക് തോന്നത്തില്ല ഈ ജന്മത്തിൽ ഇത് സാധിക്കാമെന്ന്. ജന്മത്തിൽ സാധിക്കേണ്ടവനാണെങ്കിൽ അവന് ബോധ്യപ്പെടും ഇത് ഈ ജന്മത്തിൽ തന്നെ സാധിക്കാമെന്ന്. അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു സാമാന്യ നിയമമില്ല. ഇത് അനേക ജന്മങ്ങളെടുക്കുമോ അതോ ഈ ജന്മത്തിലാണ്. ഭാഷകാരൻ പറയുന്നത് കർമ്മയോഗിയെക്കുറിച്ച് പറയുകയാണ്, ഈ ജന്മത്തിൽ തന്നെ അയാൾ ഇതെല്ലാം നേടി ജ്ഞാനപ്രാപ്തിയും എല്ലാം നേടി ബന്ധത്തിൽ നിന്നും വിമുക്തനായിത്തീരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പറയുന്ന എന്താണ്? അത് നിത്യസിദ്ധമാണ്, നിത്യപ്രാപ്തമാണ്. കരതല ആമലകവത്, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണ്, അത്രയും സ്പഷ്ടമാണ്. അതിനുവേണ്ടി കാലം ചിലടത്ത് പറയുന്നത് കാലത്തെ അപേക്ഷിക്കുന്നില്ല. അതായത് ലൗകികമായ കാര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിലാണ് കാലാപേക്ഷ. കാലത്തെ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഇന്ന് നമ്മളതിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കുന്നു, 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് അത് നടപ്പിലാക്കുന്നു, പിന്നെ അതിൻ്റെ ഫലത്തെ നമ്മൾ അനുഭവിക്കുന്നു. അവിടെ കാലാപേക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയും അത് കാലം വേണം, അതിന് കാലത്തിന് കാത്തിരിക്കണം, കാലം കൊണ്ടേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ മോക്ഷത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അതൊരിക്കലും കാലാപേക്ഷിതമാണ്. ഇന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് നാടൊരു കാലത്ത് നേടിയെടുക്കേണ്ട ഒന്നല്ല, അവിടെ കാലചിന്തയ്ക്ക് പ്രസക്തിയില്ല. ഭൂതഭാവികൾക്കും വർത്തമാനത്തിനും അവിടെ പ്രസക്തി. അപ്പോ എന്തുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് കാലാതീതമായ ഒന്നാണ്. അപ്പൊ കാലം സ്വാഭാവികമായിരിക്കുന്ന സാപേക്ഷികമായിരിക്കുന്ന ഈ കാലബോധത്തിലൂടെ ചെന്നെത്തുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയും. ചിലർ പറയും, ചില പറയും ഈ ഭൂതഭാവികളെ വിസ്മരിച്ചിട്ടില്ലെങ്കിൽ ഭൂതഭാവികളെ കുറിച്ച് ചിന്തിക്കാതെ വർത്തമാനകാലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് മോക്ഷം. അത് പറയുന്ന കാര്യം നല്ലത് തന്നെയാണ്. ഭൂതഭാവികളെ കുറിച്ച് ചിന്തിക്കാതെ എന്ന് വെച്ചാൽ ചിന്തിച്ച് മനസ്സിന് വ്യാകുലത ഇല്ലാതെ കഴിയുക, അതാണ് ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അതൊരു സാധനയാണ്, പക്ഷെ അത് മോക്ഷമാണ്. ഇവിടെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? അത് കാലാപേക്ഷിതമാണ്, ഏതെങ്കിലും ഒരു കാലത്തിൽ നമ്മൾക്ക് പ്രാപ്തമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ജീവൻ ദേവ. ഒരാൾക്ക് അങ്ങേറ്റം അതിനെ കുറിച്ച് ചിന്തിക്കാമെന്നുള്ളത് എന്താണോ, മോക്ഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഈ ശരീരത്തിലിരുന്നു കൊണ്ടാണ്. ഈ ശരീരത്തിലിരിക്കാൻ കാലം ദേശം ഇവയൊന്നും അപേക്ഷിക്കാതെ ഒരുവന് മോക്ഷം പ്രാപ്തമാകുന്നു. ആത്യന്തികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് കാരണം നമുക്ക് ചിന്തിക്കണമെങ്കിൽ കാലദേശ അതിൻ്റെ സാപേക്ഷമുണ്ട്. അപ്പൊ പിന്നെ ചോദ്യം വരും, എന്നാണ് ഇത് കരഗതമാകുന്നത്? അപ്പം പറയും അതിന് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത് കാലാപേക്ഷിതമല്ല. ഏതൊരുവന്റെ ഉള്ളിലാണോ ഈ ബോധം പ്രകാശിക്കുന്നത് അന്ന് അപ്പോ എന്ന് പറയുമ്പോൾ അതിന് കാലപരിമിതിയില്ല. മോക്ഷത്തെ ഒരിക്കലും കാലം കൊണ്ട് ഭൗതികമായ ക്രിയകളെ പോലെ കാലം കൊണ്ട് പരിമിതപ്പെടുത്താവുന്നുള്ളതൊന്നല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? നിത്യമുക്തനാണ് ഓരോ ജീവനും, നിത്യമുക്തനാണ്. മോക്ഷം ആർജിക്കേണ്ട ഒന്നല്ല, ആർജിക്കുന്നു നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എന്താണ്, മോക്ഷം ആർജിച്ച് നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല. അത് നിത്യഗതമാണ്, നിത്യപ്രാപ്തമാണ്. അതാണ് മോക്ഷത്തിന്റെ സ്ഥിതി. അതിന് ഉള്ള ബോധം വിവേകം ഉണ്ടാകുക, അത് മാത്രമാണ്. ആ വിവേകത്തെ മാത്രം അത് ആശ്രയിക്കുന്നു. അപ്പോൾ മോക്ഷം, അതുകൊണ്ടാണ് മുക്തന് അങ്ങനെയൊരു ബോധമില്ല. എന്താണ്? ഞാൻ ഇന്ന വർഷം ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡിന് മുക്തനായി. ചില അങ്ങനെ പറയാറുണ്ട്, ഞാനങ്ങനെ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മോക്ഷം വന്നു. ചിലങ്ങനെ പറയാറുണ്ട്, ബെഡായി പറയുന്ന. പിന്നെ അവിടെ ഇങ്ങനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മോക്ഷം വന്നു. ഇപ്പം മോക്ഷത്തിനങ്ങനെ ഇല്ല, മോക്ഷം മുക്തൻ അങ്ങനെ ഇല്ല. മുക്തന്റെ അനുഭവം എന്താണ്? താൻ ഒരിക്കലും ബന്ധനത്തിലേ പെട്ടിട്ടില്ലെന്നാണ്. നിത്യമുക്തൻ എന്നുള്ള അനുഭവമാണ്. ബന്ധനം കല്പിതമാണ്, അതുപോലെ ഒരു കല്പന മാത്രമാണ് എന്തോന്ന് മോക്ഷവും. അതാണ് മുക്തന്റെ അനുഭവം. ഇന്ന സമയത്ത് ഇന്ന വെളുത്ത വാവന് അല്ലെങ്കിൽ കറുത്ത വാവന്, അങ്ങനെ ആർക്കും മോക്ഷം കിട്ടാറില്ല. അങ്ങനെ വേറെ പലതും കിട്ടും, അതിനെ മോക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർ പറയും. ഇന്ന ഇത്രാമത്തെ ദിവസം ആണ് എനിക്ക് മോക്ഷം കിട്ടിയെന്ന് പറയും. അത് അവർക്ക് കിട്ടിയത് വേറെ എന്തോ സാധനങ്ങളാണ്, അത് മോക്ഷമാണെന്ന് ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ, അത് ഈ ശരീരത്തിലിരിക്കുക തന്നെ അത് പ്രാപ്തമാകുന്നു. ഇപ്പൊ കർമ്മയോഗത്തിന്റെ, കർമ്മയോഗത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് കർമ്മയോഗത്തെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കാമെന്നുള്ളതുപോലെ ജ്ഞാനത്തെ സംബന്ധിച്ചും വ്യാഖ്യാനിക്കാം. അതാണ് ഇടത്ത് ഭാഷകാരൻ പറയുന്നത്, അഥവാ ബുദ്ധിയോഗാ ധനഞ്ജയ ഇത്യാരഭ്യ പരമാർത്ഥദർശന ലക്ഷണ ഏവ സർവദഹ സംപ്ലുതോദകസ്ഥാനീയ കർമ്മയോഗജ സത്വശുദ്ധിജനിത ബുദ്ധി ദർശിത. ബുദ്ധിയോഗാ ധനഞ്ജയ 49 പറഞ്ഞു, ഇത് 51-ാമത്തെ. ബുദ്ധോ ശരണം അന്യച്ഛ എന്ന് പറഞ്ഞല്ലോ, അവിടം തുടങ്ങി പരമാർത്ഥ ദർശന ലക്ഷണ ഏവ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ബുദ്ധി അത് പരമാർത്ഥ ജ്ഞാനം തന്നെയാണ്. സർവത സമ്പ്ലുതോദകസ്ഥാനീയ, അതിനെയാണ് നേരത്തെ പറഞ്ഞത്. എന്താണോ അതിരുകളില്ലാത്ത ജലാശയം പോലെയാണ് അത്. അതിൽ മറ്റെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. കർമ്മയോഗജ സത്വശുദ്ധി ജനിത, കർമ്മയോഗത്തിൽ നിന്നും ചിത്തശുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധി, അതിനിവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നേരത്തെ ഇത് കർമ്മയോഗത്തിന് വേണ്ട ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു അത് സത്വശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന പരമാർത്ഥ ജ്ഞാനമാണ്, കർമ്മയോഗ ഫലമാണെന്നും പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? സാക്ഷാത് സുഹൃത ദുഷ്കൃത പ്രഭാണാദി ഹേതുത്വ ശ്രവണ. കാരണം സുഹൃത ദുഷ്കൃതങ്ങളെല്ലാം നശിപ്പിക്കുന്നു, നേരിട്ട് നശിപ്പിക്കുന്നത്. സാക്ഷാത് പ്രഹാണം, നേരിട്ട് നശിപ്പിക്കുന്ന എന്താണ്? ആ അന്തിമമായ ജ്ഞാനമാണ്, അപരോക്ഷ ജ്ഞാനമാണ്, ജ്ഞാനാഗ്നി എന്ന് ഗീതയിൽ പറയുന്നു. ആ ജ്ഞാനാഗ്നിയാണ് ഇതിനെ നിശേഷം നശിപ്പിക്കുന്നത്. കാരണം നാശത്തിന് ഒന്നുണ്ട്, ചിലപ്പം നശിക്കുന്ന വസ്തു ഭാഗികമായി നശിക്കാം, ചിലപ്പോൾ നശിക്കുന്ന വസ്തു വീണ്ടും ഉണ്ടായി ഒന്നൊന്നും വരാം. നാശത്തിന് നാശം എന്ന് പറയുന്നതുകൊണ്ട് അതിന് പൂർണ്ണതയെ നമുക്ക് കൽപ്പിക്കാനൊക്കത്തില്ല. ഒരു വസ്തു നമ്മൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭാഗികമായി നശിച്ചു, ഭാഗികമായി ശേഷിക്കാം. ഇപ്പം കർമ്മയോഗി ഇവിടെ കർമാനുഷ്ഠാനത്തിലൂടെ കർമ്മയോഗി എന്ത് ചെയ്യുന്നു? കർമ്മത്തെ ചിലപ്പോൾ ഭാഗികമായി നശിപ്പിക്കുന്നു. ഇനി ചില സമയത്താണെങ്കിലോ ചില കർമ്മങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു, പക്ഷേ വീണ്ടും വേറെ കർമ്മങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ജ്ഞാനത്തോടുകൂടി അത് ആത്യന്തികമായ നാശം സംഭവിക്കുന്നു, ഒരിക്കലും തിരിച്ചു വരാത്ത നാശം, പൂർണ്ണമായ നാശം. കർമ്മയോഗത്തിലൂടെ അത് സാധ്യമല്ല. കർമ്മയോഗം നശിപ്പിക്കുന്നത് സംസ്കാരത്തെ, അല്ലെങ്കിൽ കർമ്മത്തെ നശിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള കർമ്മത്തെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംസ്കാരത്തെയാണ് നശിപ്പിക്കുന്നത്? ചിത്തശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിത്തശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കർമ്മനാശമേ അവിടെ സംഭവിക്കും. അനേക ജന്മങ്ങളിൽ സഞ്ചിതമായിരിക്കുന്ന കർമ്മനാശം, കർമ്മ സംസ്കാര നാശം ജ്ഞാനം കൊണ്ടേ പറ്റും. അതുകൊണ്ടാണ് ഇനി പറയുന്നത് ജ്ഞാനാഗ്നി സർവകർമാണി പ്രത്യേകിച്ച് പറയുന്നു. അത് ജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ്. സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നത് എന്താണോ ജ്ഞാനാഗ്നിയാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ട ചിത്തശുദ്ധി, അത് മാത്രമേ അയാൾക്ക് ലക്ഷ്യമായിട്ടുള്ളൂ. ആ ചിത്തശുദ്ധിക്ക് വേണ്ട കർമ്മനാശം, അത് മാത്രമേ കർമ്മയോഗിക്ക് കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ നേടാൻ പറ്റൂ. അവിടെയും ബുദ്ധിയോഗമുണ്ട്. ജ്ഞാനനിഷ്ഠയും ശരിക്കും ബുദ്ധിയോഗമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ബുദ്ധി രണ്ട് സ്ഥലത്ത് യോജിപ്പിക്കാവുന്നതാണ്. സാക്ഷാത് സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്ന അന്തിമ ജ്ഞാനത്തിലും കർമ്മയോഗിയുടെ ഉപായമായിരിക്കുന്ന ജ്ഞാനത്തിനും. വാസ്തവത്തിൽ ഇവിടെ രണ്ട് ജ്ഞാനമില്ല, ജ്ഞാനം ഒന്ന് തന്നെ. എന്താണ് വ്യത്യാസം? ഒരു സ്ഥലത്ത് കർമ്മയോഗി ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള പൂർണത നേടാതെ ആ ജ്ഞാനത്തെ ഒരു സാധനയായിട്ട്, ജ്ഞാനത്തെ ഭാവന ചെയ്തുകൊണ്ട് കർമ്മയോഗി അതിനെ അഭ്യസിക്കുന്നു. ജ്ഞാനനിഷ്ഠയിൽ അങ്ങനെയല്ല, ജ്ഞാനനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം പരോക്ഷമായ ജ്ഞാനം ദൃഢമായി അയാളിൽ അജ്ഞാന സംശയ വിപരീതങ്ങളല്ല ഭാഗികമായി നശിച്ച് ആ ജ്ഞാനത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ജ്ഞാനനിഷ്ഠയിൽ. ഇപ്പൊ രണ്ടിടത്തും ഒരേ ജ്ഞാനമാണെങ്കിലും കർമ്മയോഗിയിലിരിക്കുന്ന ജ്ഞാനത്തിൽ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ജ്ഞാനത്തെ വിസ്മരിക്കുന്നത്, ജ്ഞാനത്തെ ഭ്രമിക്കുന്നത്, ജ്ഞാനത്തെക്കുറിച്ച് സംശയമുണ്ടാകുന്നു. ഇതൊക്കെ കർമ്മയോഗിക്ക് സഹജമായിരിക്കുന്ന കാര്യങ്ങളാണ്. ജ്ഞാനനിഷ്ഠയിൽ എന്നുവെച്ചാൽ ഞാൻ അഭ്യാസത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആപേക്ഷികമായി കുറവായി. അയാളുടെ മനസ്സ് കൂടുതൽ ഏകാഗ്രവും അയാളുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ പ്രായണ വിരളവുമായി. അപ്പൊ അവിടെ പറയുന്നു സത്വാ സഞ്ജായതേ എന്ന് പറയും. ജ്ഞാനം സത്വം കൊണ്ടായാലും ജ്ഞാനം പ്രകടമാകുന്ന അവസ്ഥയാണ്. അങ്ങനെ അതിൽ ജ്ഞാനനിഷ്ഠയിൽ ദൃഢത നേടി അപരോക്ഷ ജ്ഞാനത്തെ എത്തിച്ചേരുന്നവനെ സംബന്ധിച്ചിടത്തോളം അതാ ജ്ഞാനത്തിന്റെ പരിപൂർണമായ അവസ്ഥയായി. അപ്പം ഈ ബുദ്ധി എന്ന് പറയുന്ന ഇവിടെ ഏത് ഭാഗത്തും യോജിപ്പിക്കാമെന്നുള്ളതാണ്. ഒരു സ്ഥലത്തത് സാധനാരൂപത്തിലിരിക്കുന്നു, മറ്റു സ്ഥലത്തത് ഫലരൂപത്തിലിരിക്കുന്നു. രണ്ടിടത്തും ജ്ഞാനം ഒന്ന് തന്നെ, അതിന് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കർമ്മയോഗത്തിന്റെ ഫലം ജ്ഞാനപ്രാപ്തി, ജ്ഞാനനിഷ്ഠയുടെ ഫലവും ജ്ഞാനപ്രാപ്തി മോക്ഷം, അത് പറഞ്ഞ് കർമ്മയോഗ പ്രകരണത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്നുവെച്ചാൽ കർമ്മയോഗത്തിലൂടെ ഇവിടെ ജ്ഞാനനിഷ്ഠയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. കർമ്മയോഗം, ചിത്തശുദ്ധി, ജ്ഞാനനിഷ്ഠ, അപരോക്ഷ ജ്ഞാനപ്രാപ്തി. ചിലടത്ത് ജ്ഞാന ഉത്പത്തി ജ്ഞാനനിഷ്ഠ എന്ന് പറയും, ചിലടത്ത് ജ്ഞാനനിഷ്ഠ ജ്ഞാനപ്രാപ്തി എന്ന് പറയും. രണ്ടും വ്യത്യാസമുണ്ട്. ജ്ഞാന ഉത്പത്തി എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? സത്വശുദ്ധി കൊണ്ടുണ്ടാകുന്ന ഒരാളുണ്ടാകുന്ന ജ്ഞാന ഉത്പത്തിയാണ്. പക്ഷെ അവിടെയും അയാളുടെ സംശയ വിപര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോ പൂർണ്ണമായ ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തില്ല. അത് ജ്ഞാനനിഷ്ഠ കൊണ്ട് പൂർണ്ണമായ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു. ചില സ്ഥലങ്ങളിൽ അതിനെ ജ്ഞാനത്തിന്റെ ദൃഢത എന്ന് പറയും, ദൃഢ അപരോക്ഷം എന്ന് പറയും. അത് ജ്ഞാനനിഷ്ഠ കൊണ്ടുണ്ടാകും. ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് വേണോ ഇതിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രാരംഭത്തിൽ അത് കേവലം ഒരു അഭ്യാസമായി, ഒരു ഭാവനയായി ഇരിക്കുന്നു. അതിന്റെ പക്വതയനുസരിച്ചത് സ്വാനുഭവമായി മാറുന്നു. അതാണ് ഇവിടെ പറയുന്നത്, രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നത്. ഇനി ശ്ലോകത്തിലേക്ക് നോക്കുക. ബുദ്ധിയുക്ത സമത്വ ബുദ്ധിയോടുകൂടിയവർ കർമ്മജം ഫലം തെക്വ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിച്ചിട്ട് മനീഷിണ ജ്ഞാനികളായി ജന്മബന്ധ വിനിർമുക്ത ജന്മബന്ധത്തിൽ നിന്നും മുക്തന്മാരായി അനാമയം പദം മോക്ഷം ഗച്ഛന്തി പ്രാപിക്കുന്നു. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്തി അനാമയം. യദാ തേ മോഹകലിലം ബുദ്ധിം വ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേതം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച യോഗാനുഷ്ഠാന ജനിത സത്വശുദ്ധിജ ബുദ്ധി കഥാ പ്രാപ്യത ഇത്യുച്യതേ. യോഗാനുഷ്ഠാന ജനിത കർമ്മയോഗാനുഷ്ഠാനം കൊണ്ടുണ്ടാകുന്ന സത്വശുദ്ധിജ ചിത്തശുദ്ധി, അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി, ഇവ രണ്ടാണ്. കർമ്മയോഗാനുഷ്ഠാനത്തിൽ നിന്ന് ചിത്തശുദ്ധി, അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി, ജ്ഞാനം. കഥാപ്രാപ്തി എപ്പോ ഉണ്ടാകുന്നു? ആ ബുദ്ധി എപ്പോ ഉണ്ടാകുന്നു? ഇവിടെ ബുദ്ധി എന്ന് പറയുമ്പോൾ രണ്ടിനെയും നിങ്ങൾ എടുത്തോളൂ. ആദ്യം പറയുന്ന ബുദ്ധി സാധനാരൂപത്തിലുള്ളതാണ്, അത് സാധ്യരൂപത്തിലുള്ള ബുദ്ധി ഉണ്ടാക്കുന്നു. ആ ബുദ്ധിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. താൻ സാധനയായി സ്വീകരിക്കുന്നത് തന്നെ തന്റെ അനുഭവമായി വരുന്ന എന്നാണ്. ആത്മാവിനെ ഒരാൾ അസംഗമായി ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിക്കുന്നു. അപ്പൊ എന്നാണ് ആ സ്മരണ സാക്ഷാത്കാര രൂപത്തിലാകുന്നത്, അല്ലെങ്കിൽ എന്നാണ് ആ ഭാവന സ്വാനുഭവമായി മാറുന്നത്, അതെന്ന് സംഭവിക്കുന്നു? അതിന് ഉത്തരം പറയുകയാണ്. തിച്ചതേ യദാ യസ്മിൻ കാലേ തേ തവ മോഹകലിലം മോഹാത്മകം അവിവേകരൂപം കാലുഷ്യം ഏന ആത്മ അനാത്മ വിവേകബോധം കലുഷീകൃത്യ വിഷയം പ്രതി അന്ധകരണം പ്രവർത്തതേ തത് തേ തവ ബുദ്ധി വിധി തരിഷ്യതി വിധിക്രമിഷ്യതി അതി ശുദ്ധഭാവം ആവശ്യതേ. പറഞ്ഞല്ലോ, ഏത് കാലത്തിലാണ് ഞാൻ ഉണ്ടാകുന്നത് അത് പറയാൻ പറ്റത്തില്ല. യഥാ യസ്മിൻ കാലം എപ്പോഴാണോ എന്നേ പറയാൻ പറ്റും. അത് ഈ നിമിഷമാകാം, അത് സാധിക്കാം. കർമ്മയോഗവും ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയും എല്ലാം ഉടനെ സംഭവിക്കാം, അല്ല ഇനി ചിലപ്പോൾ അനന്തകാലം പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും, പറയാൻ പറ്റത്തില്ല. യസ്മിൻ കാലേ ഏതൊരു കാലത്തിലാണോ തേ തവ നിന്റെ മോഹകലിലം മോഹമാകുന്ന കാലുഷ്യം, മോഹാത്മകം മോഹരൂപത്തിലുള്ള അവിവേകം, അത് തന്നെ അവിവേകം എന്ന് പറയുന്നു. കാലുഷ്യം, ചിത്തദോഷം, പിന്നെ അന്ധകരണത്തിലിരിക്കുന്ന ദോഷം, അതെന്ത് ചെയ്യുന്നു? ഏന, അതുകൊണ്ട് ആത്മ അനാത്മ വിവേകബോധം കരുഷീകൃത്യ, ഈ ആത്മ അനാത്മ വിവേകത്തെ നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമ്മയോഗി എന്തു ചെയ്യുന്നു? ആത്മ അനാത്മ വിവേകത്തെ നേടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ എന്തു ചെയ്യുന്നു? കലുഷീകൃത്യ, ആ ബോധത്തിനെ കലുഷമാക്കി, ആ ബോധത്തിനെ മറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ബോധത്തിൽ അജ്ഞാന സംശയ വിപര്യങ്ങളെ കൂടെ കൂട്ടിക്കലർത്തി വിഷയം പ്രതി അന്ധകരണം പ്രവർത്തതേ. ഈ കാലുഷ്യം എന്ത് ചെയ്യുന്നു? വിഷയത്തിലേക്ക് അന്ധകരണത്തെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ സാധനയ്ക്ക് വിഘ്നം ഉണ്ടാക്കുന്നു. എന്ത്? തന്റെ ഉള്ളിലിരിക്കുന്ന കാലുഷ്യം, മോഹം, അതിനെ പൂർണമായി നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ അവനെ അനുവദിക്കുന്നില്ല ആ ജീവനെ. എന്താണ് ഈ കാലുഷ്യമാണ് അതിന് കാരണം. അപ്പൊ വിവേകം സമ്പാദിക്കുന്നിടത്ത് തന്നെ, ആ വിവേകിയിൽ തന്നെ ഈ കാലുഷ്യം ഇരിക്കുന്നു എന്നുള്ള ബോധം വിവേകിക്ക് വേണം. അപ്രമാദൃത്വം, തനിക്ക് പിശകൊന്നും പറ്റത്തില്ല, തൻ നേരെ വഴിക്കാണ് പോകുന്നത് എന്നുള്ള അതിൽ കിടന്ന ആത്മവിശ്വാസം ആർക്കും പാടില്ല. അല്ലെങ്കിൽ താൻ ശുദ്ധനായി, തന്റെ അന്ധകരണം ശുദ്ധമായി എന്ന് കരുതി ഒരാൾ ഒരിക്കലും തന്നെ തന്നെ പരീക്ഷിക്കാൻ വരുമ്പെടരുത്. അതൊക്കെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യും ചിലർ ധരിക്കും. താൻ ഇത്രയും കാലം ഇങ്ങനെ ആശ്രമത്തിൽ താമസിച്ചു, അതാണ് ഓരോരുത്തരുടെയും ക്രെഡിറ്റായി നമ്മൾ കൊണ്ടു നടക്കുന്നു. ഇത്രയും കാലം ഇനി ഒരു പ്രശ്നമില്ല, എനിക്ക് എവിടെയും പോകാം, എന്തുമാകാം, ഒന്നും തന്നെ ബാധിക്കത്തില്ല എന്ന് കരുതും. അതബദ്ധമാണ്, അങ്ങനെ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഏത് സമയവും ഒരുവന് പതനം സംഭവിക്കാം. എന്തുകൊണ്ട്? ആത്മാ അനാത്മ വിവേകബോധത്തെ നശിപ്പിക്കുന്ന ഒരു കാലുഷ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്രമാദത്വം ആർക്കും അവകാശപ്പെടാൻ പാടില്ല, ആർക്കും അത് സംഭവിക്കാം എന്ന ചോദിക്കും. ജ്ഞാനികൾക്ക് സംഭവിക്കാം, സംഭവിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അവരിൽ പ്രാരബ്ധ രൂപത്തിൽ അത് സംഭവിക്കും, അവരെ ബാധിക്കത്തില്ലായിരിക്കും, പക്ഷെ അത് അവിടെയും സംഭവിക്കാം, അവരുടെ ചിത്രത്തിലും അന്ധക്കരണത്തിലും വരാം. കാരണം പ്രാരബ്ധ രൂപത്തിൽ അവിടെ സംസ്കാരം ശേഷിക്കുന്നു. അങ്ങനെയുള്ള അതാണ് വിദ്വാംസമപി കർഷതി ബലവാൻ ഇന്ദ്രിയഗ്രാമോ. ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹം, മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി കൂടിച്ചേർന്നു കഴിഞ്ഞാൽ അത് വളരെ ശക്തിമത്താണ്. അത് വിദ്വാന്റെ വിവേകത്തെ കൂടി നശിപ്പിക്കും. അപ്പോൾ സാധാരണക്കാരന്റെ കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ഒരുവൻ ഞാൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനാണ്, എന്നെ ഇതൊന്നും ഒന്നും ബാധിക്കത്തില്ല, എവിടെ നിന്നാലും ഞാൻ വ്യവഹാരത്തിൽ നിന്നാലും സമാധിയിലിരുന്നാലും എല്ലാം ഒന്നുപോലെ എന്നൊന്നും ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതിനാൽ ശുദ്ധ ഭോഷ്കാണ്. എന്തുകൊണ്ട്? വിവേകത്തെ നശിപ്പിക്കുന്നതാണ് ഈ കാലുഷ്യം. അതാണ് ഇവിടെ പറയുന്നത്, ഏന ആത്മാനാത്മ വിവേക ബോധം. ആത്മാനാത്മ വിവേക രൂപത്തിലുള്ള ഈ ബോധത്തെ ഈ കാലുഷ്യം നശിപ്പിച്ചിട്ട് വിഷയം പ്രതി അന്ധക്കരണം പ്രവർത്തതി, വിഷയത്തിലേക്ക് അന്ധക്കരണത്തെ കൊണ്ടുപോകുന്ന ഒന്നാണ്. അതിനുള്ള ഒരു സാധ്യത, ഏത് ഉയർന്ന നിലയിലുള്ള ഒരു സാധകനിലും അതിരിപ്പുണ്ട്. ഏത് ഉയർന്ന നിലയിലാണ് താൻ ഈ ലോകത്തിന് അതീതനാണ് അങ്ങനെ കരുതുന്നത് തന്നെ ഒരു അഹന്തയാണ്. തന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അഹന്തയാണ്. പക്ഷെ അങ്ങനെ പറയുന്നിടത്ത് തന്നെ ഇതെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നർത്ഥം. എന്നുവെച്ചാൽ കാമക്രോധാദികൾ എത്ര പരിശുദ്ധമായ മനസ്സിലും അത് ഒളിഞ്ഞിരിക്കും. രസവർജ്യം രസോപ്യസ്യ ഇനി അസ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നിടത്ത് പറഞ്ഞു. എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്ത് അന്ധക്കരണത്തിന് ശുദ്ധമാക്കിയാലും ശരി, അവിടെ ആ രസം ഇരിക്കും എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ആ കാമബീജം അവന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് വിവേകത്തെ കൂടി നശിപ്പിച്ചിട്ടത് പ്രവർത്തിപ്പിക്കും. തത്തെ തവ ബുദ്ധി വിധി ധരിഷ്യതി വിധിക്രമിഷ്യതി. എപ്പോഴാണോ നിന്റെ ബുദ്ധി അതിനപ്പുറം പോകുന്നത്, പരം ദൃഷ്ടുവാന്ന് വർത്തത എന്ന് പറയും. ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ എപ്പോഴാണോ തവ ബുദ്ധി വിധി ധരിഷ്യതി വിധിക്രമിഷ്യതി, കാലുഷ്യത്തെ അതിക്രമിക്കുന്നത്. ചിത്തശുദ്ധി വന്നതുകൊണ്ട്, ചിത്തശുദ്ധി നേടുന്നതുകൊണ്ട് ഒരാൾ അവിവേകം വരത്തില്ലെന്നോ അയാൾ ഈ ഭ്രമങ്ങൾക്ക് അടിമപ്പെടില്ലെന്നോ അയാളുടെ ഇന്ദ്രിയങ്ങൾ വിഷയത്തിലേക്ക് പോകില്ലെന്നോ ഒന്നും അർത്ഥമില്ല. അതൊക്കെ എപ്പോഴും സംഭവിക്കാം. എപ്പോഴാണോ തവ ബുദ്ധി വ്യതിധരിഷ്യതി, നിന്റെ ബുദ്ധി ഇതിനെ മറികടക്കുന്നത്, എന്താണ് അതിശുദ്ധഭാവം ആപസ്യത്തെ, അതിശുദ്ധഭാവത്തെ പ്രാപിക്കുന്നത്, പരം ദൃഷ്ടുക എന്ന് പറയും വേറെ സന്ദർഭത്തിൽ. അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ അതുവരെ പരീക്ഷണ കാലമാണ്. ഒരു സാധന അവസ്ഥയിൽ എത്ര ഉയർന്ന നിലയിലെത്തിയാലും അവിടെയും അയാൾക്ക് സ്വയം പരീക്ഷിക്കാനുള്ള അവകാശമില്ല, പരീക്ഷ വീണുപോകും. എല്ലാം പരീക്ഷണ കാലഘട്ടമാണ് എന്നറിയാം. ചിലർക്ക് അങ്ങനെയുണ്ട്, ആശ്രമത്തിലൊക്കെ കുറെ ദിവസം താമസിച്ച് ആശ്രമത്തിൽ സാധാരണക്കാരനായി വരുന്നു, പിന്നെ ബ്രഹ്മചാരിയായി പ്രമോഷൻ കിട്ടി, പിന്നെ സന്യാസിയായി പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരുതുന്നത് എന്താണ്, ഇനി തന്നെ ഒന്നും ബാധിക്കത്തില്ല സന്യാസിയായി കഴിഞ്ഞാൽ. അത് ഉദ്യോഗക്കയറ്റം കിട്ടുന്ന പോലെയാണ്. ആദ്യം ക്ലർക്കായി, പിന്നെ സൂപ്രണ്ടായി, അങ്ങനെ പോകുന്നത് പോലെയാണ്. പിന്നെ ഒന്നും തന്നെ ബാധിക്കില്ല എന്ന് കരുതും. അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഇതൊക്കെ ഈ പോലീസുകാർക്ക് പ്രമോഷൻ കൊടുക്കുന്നവരേ ഉള്ളൂ. ആദ്യം പോലീസാക്കും, പിന്നെ ഹെഡാക്കും, പിന്നെ എസ് ഐ ആക്കും. അപ്പൊ അത് കുറച്ചുകൂടി അധികാരങ്ങൾ, അവകാശങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. അതി കഴിഞ്ഞതിന് വിശേഷതയൊന്നുമില്ല. ആർക്കും ഏത് സമയവും പതനം സംഭവിക്കാം. അതുകൊണ്ടെന്താണ്, എപ്പോഴാണോ ഇതിനെല്ലാം അതിക്രമിക്കുന്നത്, തഥാ തസ്മിൻ കാലേ, അതുവരെ പ്രലോഭനങ്ങൾ മനസ്സിലുണ്ടായി. ഗന്ധാസി പ്രാപ്സ്യസി, നീ പ്രാപിക്കും നിർവേദം വൈരാഗ്യം, നിർവേദത്തെ വൈരാഗ്യത്തെ പ്രാപിക്കും. ശ്രോതവ്യസ്യ ശ്രുതസ്യച, ശ്രോതവ്യം കേൾക്കേണ്ടതിനും കേട്ടതിനും വൈരാഗ്യത്തെ പ്രാപിക്കും എന്ന് പറയുന്ന എന്താണ്, മനസ്സ് എവിടത്തേക്കാണ് പോകുന്നത്? ഒന്നുകിൽ ശ്രുതമായത് പൂർവാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ട് മനസ്സങ്ങോട്ടും, അത് വർത്തമാന ജന്മത്തിലുള്ള മാത്രമല്ല, പൂർവ്വജന്മത്തില് സ്മരിക്കുന്നു. പൂർവ്വജന്മത്തിലെ വിഷയസ്മരണയില്ല, പക്ഷേ പൂർവ്വജന്മത്തിലെ രസങ്ങളെ സ്മരിക്കുന്നു. പൂർവ്വജന്മത്തിലേക്ക് പോകും മനസ്സ്. അതുപോലെ തന്നെ സങ്കല്പത്തിൽ ശ്രോതവ്യം, ഇനി അനുഭവിക്കേണ്ട വിഷയങ്ങളിലേക്ക് മനസ്സ് പോകും. അനുഭവിച്ചിട്ടില്ലെങ്കിലും സങ്കല്പത്തിലൂടെ അനുഭവിക്കേണ്ട വിഷയങ്ങളിലേക്ക് മനസ്സ് പോകും. എന്തുകൊണ്ട്? അവനിൽ, സാധാരണ രീതിയിൽ പറഞ്ഞാൽ ജീവനിൽ സഹജമായിരിക്കുന്ന വാസനകളെന്ന് പറയും. നമ്മൾ സഹജമായിരിക്കുന്നതെന്ന് പറയും, വാസന എന്ന് സാധാരണ പറയാം. അധ്യാത്മ ശാസ്ത്രത്തിൽ പറയുമ്പോഴോ ഒരാൾ പറയുന്നു, ഈ ജന്മത്തിൽ അനുഭവിക്കാത്തതിനെ എങ്ങനെ സ്മരിക്കാൻ കഴിയും? പൂർവ്വജന്മത്തിലെ അനുഭവങ്ങൾ മതി സ്മരിക്കുന്നതിന്, ഈ ജന്മത്തിലെ അനുഭവം വേണ്ട. പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളെ അനുഭവമായി നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളിൽ നിന്നും സഞ്ചയിച്ചിരിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ ആ അനുഭവ ഫലങ്ങളെ സ്മരിക്കാം. അനുഭവഫലരൂപത്തിൽ അന്ധക്കരണത്തിലിരിക്കുന്ന കാമത്തെ സ്മരിക്കാം, ക്രോധത്തെ സ്മരിക്കാം. അത് സ്മരിക്കുമ്പോൾ വീണ്ടും മനസ്സിൽ അതിനിച്ഛയുണ്ടാവും. അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല, സങ്കല്പിക്കാം. സങ്കല്പിക്കുന്നതിന് അന്ധകരണം പ്രേരിപ്പിക്കും, പൂർവ്വ സംസ്കാരം പ്രേരിപ്പിക്കും. അപ്പൊ സങ്കല്പത്തിലൂടെ, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ശ്രോതവ്യം? നീ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നീ ഇനി അനുഭവിക്കേണ്ടത്. ശ്രുതം, കേട്ടത് എന്ന് പറഞ്ഞാൽ നീ അനുഭവിച്ചു കഴിഞ്ഞത്. ഇതിൽ രണ്ടിലും ഒരു സാധകന്റെ മനസ്സെപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. എത്ര ഉയർന്ന നിലയിലായാലും ശരി, അയാളുടെ മനസ്സ് ഈ രണ്ടു തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിന് ബാഹ്യമായ വേഷഭൂഷാദികളൊന്നും, മനസ്സ് പോകുന്നതിന് ഇതൊന്നും ഒരു ഉപാധിയല്ല, തടയുന്നതിനുള്ള ഉപാധികളല്ല, സ്ഥാനമാനങ്ങളോ വേഷഭൂഷങ്ങളോ ഒന്നും. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ശ്രോതവ്യത്തിലേക്കും ശ്രുതത്തിലേക്കും, എന്നുവെച്ചാൽ കാമനകളിലേക്ക് എന്നർത്ഥം. പോയിക്കൊണ്ടിരിക്കുന്ന തഥാ ശ്രോതവ്യം ശ്രുതം ചത്തെ നിഷ്ഫലം പ്രതിപാദി, അതിൽ നിന്ന് ഒന്ന് പിന്മാറണമെങ്കിൽ എന്ത് വേണം? അതിശുദ്ധി ശുദ്ധഭാവം എന്ന് പറഞ്ഞ ആ സാക്ഷാത്കാരാവസ്ഥയിലെത്തിച്ചേർന്നു. അപ്പോ എന്ത് മനസ്സിലാകുന്നു? തേ നിഷ്ഫലം പ്രതിപാദി. അപ്പൊ ഈ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം നിഷ്ഫലമാണ്, ഇത് പ്രയോജനരഹിതമാണെന്ന് അപ്പോ മനസ്സിലാകുന്നു. പ്രതിപദ്ധ്യതയെ സ്വയം അനുഭവപ്പെടുന്നു, മനസ്സിന്റെ ഈ ഓട്ടം വെറുതെയാണെന്ന് അത് ഒടുവിലേ അത് അറിയാൻ പറ്റും. അതുവരെ സൂക്ഷിക്കണം. ഇത് ഇവിടെ പറയുന്നത് ആ മനസ്സിന്റെ നിലയെ വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാണ്. മറ്റു ചില സന്ദർഭങ്ങളിൽ പറയും ആ മനസ്സിന്റെ നിലയല്ല ഈ ശരീരത്തിന്റെ നിലയെ എടുത്തുകൊണ്ട് പറയുന്നു. ശരീരത്തിന് ചില സഹജമായ ധർമ്മങ്ങളുണ്ട്. എന്താണ്? വിശപ്പും ദാഹവും വിസർജനാദി കാര്യങ്ങളൊക്കെ ശരീരത്തിനുണ്ട്. ഇത് ശരീരത്തോടു കൂടിയിരിക്കുന്ന ആർക്കും ഉണ്ടാവും. ആർക്കും ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തത്വജ്ഞാനിയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ജ്ഞാനം നേടിയ ഒരാളിനും ഇതൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുന്നുണ്ട്, അത് വിസർജിക്കുന്നുണ്ട്. അപ്പൊ ശരീരധർമ്മങ്ങൾ ശരീരം നിലനിൽക്കുന്നത് വരെ തുടരുന്നു. അപ്പൊ ശരീരധർമ്മങ്ങളായ ക്ഷുത്പിപാസാദികൾ ശരീരത്തിൽ തുടരുമെങ്കിൽ അതുപോലെ തന്നെ കാമാദി വികാരങ്ങളും ശരീരത്തിൽ തുടരും, ശരീരം നിലനിൽക്കുന്നത് വരെ. അപ്പൊ ഈ ഇതിൽ ഹേയോ ഉപാധേയങ്ങൾ ആയിട്ടിരിക്കുന്നു. ഉപാധേയമായി അതായത് സ്വീകരിക്കേണ്ടി വരുന്നു ക്ഷുത്പിപാസ മറ്റ് ശരീരം ഇരിക്കുമ്പോൾ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. വിശപ്പും ദാഹവും ഹേയങ്ങൾ ത്യാജ്യങ്ങളായിരിക്കുന്നു കാമ ക്രോധാദി വികാരങ്ങൾ. അപ്പൊ ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ ഒരു തത്വജ്ഞാനിയിൽ പോലും ഹേയ ഉപാധേയങ്ങൾ ഇരിക്കുന്നു. എന്ന് പറയുമ്പോൾ എന്താണ്? വിശപ്പും ദാഹവും പോലെ കാമാദി വികാരങ്ങളും ഒരുവനിൽ പ്രാപ്തമാകാം. അതിന്റെ എല്ലാം പ്രാപ്തിക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിന്റെ നിലയെ താഴ്ത്തിക്കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സാധകനെ കൂടുതൽ ജാഗരൂകനാകാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവൻ അത്രമാത്രം അതിൽ ബോധവാനായിരിക്കണം, ഇല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടും, സാധനങ്ങളെല്ലാം നിഷ്ഫലമായിത്തീരും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുവരെ എന്താണ്? മോഹകലിലം നിന്റെ ബുദ്ധിയെ മറച്ചുകൊണ്ടിരിക്കും, വ്യതിതരിശ്ശേരി തലതിരിക്കും. വ്യതിതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തലതിരിപ്പിക്കുക എന്നുള്ളതാണ്. പോകേണ്ട വഴിക്കല്ല കൊണ്ടുപോകുന്നത്, നിന്നെ നശിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനനിഷ്ഠ നേടുക, സർവ കർമ്മ സംസ്കാരത്തെയും അങ്ങനെ നശിപ്പിക്കുക, അതുവരെ ഇത് അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഇതിന്റെ ഗൗരവത്തെ ശ്രോതാവിന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ കർമ്മയോഗത്തിൽ തുടങ്ങി ജ്ഞാനപ്രാപ്തിയിൽ അവസാനിക്കുന്ന ഭാഗമാണ്, ആ അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇവിടെ. അല്ല, കർമ്മയോഗത്തിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കുകയല്ല, കർമ്മയോഗത്തിലൂടെ ജ്ഞാനനിഷ്ഠയിലൂടെ ജ്ഞാനപ്രാപ്തിയിൽ എത്തുന്ന ഭാഗമാണ്. യഥാ ഗന്ധാസി എന്ന് പറയുമ്പോൾ എന്തായി? അവിടെ ജ്ഞാനപ്രാപ്തിയിലെത്തിച്ചേർന്നു, അപരോക്ഷ അനുഭവത്തിൽ എത്തിച്ചേർന്ന ഭാഗത്തെക്കുറിച്ച് പറയുകയാണ് ക്രമമായിട്ട്. ഇത്യഭിപ്രായ, അതാണ് ഇതിന്റെ താല്പര്യം. ഇനി ശ്ലോകത്തിൽ നോക്കുക. യഥാ, ഏത് കാലത്തിലാണോ തേ നിന്റെ മോഹകലിലം മോഹകലിലത്തെ ബുദ്ധി ബുദ്ധി വിധിതിരിഷ്യതി അതിക്രമിക്കുന്നത്, മോഹകലിലത്തെ ബുദ്ധി അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മോഹകലിലത്തിന്റെ പിടിയിൽ നിന്നും ബുദ്ധി സ്വതന്ത്രനാകുന്നു. തഥാ, അപ്പോൾ ശ്രോതവ്യസ്യ ശ്രുതസ്യച കേൾക്കേണ്ടതിനെയും കേട്ടതിനെയും അനുഭവിക്കേണ്ടതിനെയും അനുഭവിച്ചതിനെയും ഇവയിൽ നിന്നെല്ലാം നിർവേദം ഗന്ധാസി നിർവേദത്തെ വൈരാഗ്യത്തെ പ്രാപിക്കും ആരും നിന്റെ ബുദ്ധി അങ്ങനെ നീയും എന്നാണ്. ഇതിനാണ് വശീകാര വൈരാഗ്യം പരവൈരാഗ്യം എന്നെല്ലാം പറയുന്നു. എന്നിട്ട് അത് മനസ്സിന്റെ അക്ഷോഭ്യമായ ഒരവസ്ഥ അതിനെ പ്രാപിക്കുന്നു തത്വജ്ഞാനത്തിലൂടെ. പക്ഷെ അത് ഏറ്റവും ഒടുവിൽ കരകതമാകുന്നതാണ്. അതിനു മുമ്പിൽ ഏത് സമയവും പതനം സംഭവിക്കാം, പതനത്തിനുള്ള സാധ്യതയുണ്ട്. അതിന് ജാഗ്രതയോടെ ഇരിക്കുക. ആരും തന്നെ അപ്രമാദത്വം അവകാശപ്പെടാൻ പാടില്ല. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ കുറിച്ച് ആരും ചിന്തിക്കരുത്. ഒരിക്കലും തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിദരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. പറഞ്ഞല്ലോ, അന്ന് ആ കാലഘട്ടത്തില് ഈ ശ്രോതവ്യം ശ്രുതം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അന്നുള്ളവർ ചിന്തിക്കുന്നു. അതെല്ലാം ശ്രുതിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കത്തുള്ളൂ. അതാണ് അടുത്ത ശ്രുതി പറയുന്നത്. ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തദാ യോഗം അവാപ്സ്യസ്തി. മോഹകലില അപ്തിയദ്വാരേണ ലബ്ധ ആത്മവിവേകപ്രജ്ഞ കഥ കർമ്മയോഗജം ഫലം പരമാർത്ഥയോഗം അവാപ്സ്യാമി ഇതി ചേത് തശ്രണു. മോഹകല്ല അത്യദ്വാരേണ, ഈ മോഹകല്ലത്തിന്റെ അത്യം നാശം, അവിവേകനാശം. ഈ അവിവേകനാശം ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക ഡേറ്റിലാണോ സംഭവിക്കുന്നത്? അല്ല, ഈ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കർമ്മയോഗി തന്റെ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ നിരന്തരം ആർജിക്കുന്ന എന്താണ്? ചിത്തശുദ്ധി. ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവിവേകത്തിന്റെ നാശമാണ്. ചിത്തത്തിൽ ഈ അവിവേകം കുറഞ്ഞു വരുന്നതാണ് ചിത്തശുദ്ധിയുടെ വർധനവ്. അതാണ് മോഹകല്ല അത്യദ്വാരേണ എന്ന് പറഞ്ഞത്. ഈ മോഹകല്ലത്തിന്റെ, ഈ കാലുഷ്യത്തിന്റെ, അവിവേകത്തിന്റെ നാശത്തിലൂടെ ലബ്ധ ആത്മവിവേകപ്രജ്ഞ, ആത്മവിവേകപ്രജ്ഞ നേടിയവൻ അത് നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞത് മുമുക്ഷുവും മുക്തനാണ്. ലബ്ധ ആത്മവിവേകപ്രജ്ഞവൻ, ആത്മവിവേകബോധം അവൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തികച്ചും പാമരനായ സംസ്കാരശൂന്യനായ ഒരുവനോട് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധിയിൽ യാതൊന്നും പ്രകാശിക്കത്തില്ല, അയാളുടെ ബുദ്ധിയിൽ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷേ ബുദ്ധിയുടെ സംസ്കാരമനുസരിച്ച് ആത്മാവെന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ആത്മ എന്ന് പറയുന്ന ഈ ശബ്ദം തന്നെ ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന ബോധം വേറെ വേറെയാണ്. ഉപയോഗിക്കുന്ന ശബ്ദം ഒന്നും, കാരണം ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഈ ബോധത്തെ ഉണ്ടാക്കുന്നത്. എവിടെ ശ്രുതി ശബ്ദം ഉപയോഗിക്കുന്നു, ഗുരു ഉപദേശ രൂപത്തിലുള്ള ശബ്ദം ഉപയോഗിക്കുന്നു, ശാസ്ത്രവും ശബ്ദാത്മകമാണ്. അപ്പോൾ എവിടെയായാലും വിവേകത്തെ ഉണ്ടാക്കുന്നതിന് നമ്മൾ അവലംബിക്കുന്നത് ശബ്ദത്തെയാണ്. ഒരാൾ ചോദിക്കും, ചിന്തിക്കുമ്പോഴോ? ചിന്തിക്കുന്നത് ശബ്ദത്തിലൂടെയാണ്. ചിന്തിക്കുന്നതും ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെയാണ്. അവിടെ ശബ്ദം സങ്കല്പരൂപത്തിലിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. മനനവും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, നിധ്യാസനവും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, ശ്രവണത്തിനെന്ത് വരുന്നു, സ്ഥൂലമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു, ബാഹ്യമായ ശബ്ദത്തെ ആശ്രയിക്കുന്നു. മറ്റുള്ളിടത്തെല്ലാം എന്ത് ചെയ്യുന്നു, സങ്കല്പരൂപത്തിലുള്ള ശബ്ദത്തെ ആശ്രയിക്കുന്നു, ഭാഷയെ ആശ്രയിക്കുന്നു. ആ ഭാഷയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഇത് ഒരാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രോതാവിന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുണ്ടാകുന്ന ബോധം അയാളുടെ സംസ്കാരത്തെ ആശ്രയിച്ചിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ബോധം ക്രമേണ തിട്ടപ്പെടുന്നു എന്നർത്ഥം. കർമ്മയോഗിയുടെ ചിത്തശുദ്ധി വരുന്നതിനനുസരിച്ച് അയാളുടെ വിവേകം ദൃഢമാകുന്നു. അയാളുടെ വിവേകം ദൃഢമാകുന്നതിനനുസരിച്ച് കർമ്മയോഗത്തിൽ അയാൾക്ക് നിഷ്ഠയുണ്ടാകുന്നു, അയാൾ കർമ്മയോഗത്തിൽ ദൃഢത കൈവരിക്കുന്നു. അപ്പോൾ ഇത് സാപേക്ഷമാണ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, മോഹകല്ല അത്വയദ്വാരേണ, ഇതിനൊരു മാർഗമുണ്ട്, ലബ്ധ ആത്മവിവേക പ്രജ്ഞ, ആത്മവിവേകമാകുന്ന പ്രജ്ഞ നേടുന്നു ക്രമേണ. അതിന്റെ പരിപക്വമായ അവസ്ഥയിൽ കഥ എപ്പോഴാണോ അത് സംഭവിക്കുന്നത്, കർമ്മയോഗജം ഫലം പരമാർത്ഥയോഗം അവാപ്സ്യാമി, കർമ്മയോഗത്തിൽ നിന്നുണ്ടാകുന്ന ഫലം അതിനെ പരമാർത്ഥയോഗം എന്ന് പറയും. ചിത്തശുദ്ധി കൊണ്ട് ജ്ഞാനം ദൃഢമായിത്തീരുന്ന ആ പരമാർത്ഥയോഗം എപ്പോഴാണ് പ്രാപിക്കുന്നത്, അവാപ്സ്യാമി, എനിക്കെപ്പോൾ അത് കിട്ടും എന്ന് അർജുനന്റെ മനസ്സിൽ ഉണ്ടാകാമെന്നുള്ള, ഇതിനെല്ലാം എത്ര കാലം വേണം, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്, ആ സംശയത്തെ കണക്കിലെടുത്തുകൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു, തശ്ശവണോ വിദ്യതേ, ഒരു ചോദ്യത്തെ കാണിക്കുകയാണ്. അതായത് ഈ തത്വത്തെ ശ്രവിക്കുന്ന ഒരുവന് ജിജ്ഞാസയുണ്ടല്ലോ, അയാളുടെ മനസ്സിൽ നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ജിജ്ഞാസയുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മേധാവി പുരുഷോ വിദ്വാൻ ഊഹാപോഹ വിചക്ഷണം എന്ന് പറയുന്നത്. ആ ഊഹാപോഹത്വം എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ മനസ്സിൽ നിരന്തരമായ ജിജ്ഞാസ ഉണർന്നിരിക്കുന്നുകൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ സമാധാനമാണ്. ഈ ചോദ്യം സമാധാനമാണ് ഇവിടെ ഇതി ചെയ്തെന്ന് പറഞ്ഞ ഭാഷകാരൻ ആവർത്തിക്കുന്നത്. ഇത് സ്വന്തം മനസ്സിൽ തന്നെ വക്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും ശ്രോതാവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും പറയുന്ന സമാധാനവും ചോദ്യവുമാണ്. വക്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സമാധാനം പറയുന്നു, ശ്രോതാവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, ആണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. ഇത് രണ്ടുപേരും സ്ഥലത്ത് തന്നെ സംഭവിക്കുന്നത്. ശ്രോതാവിന്റെ ശാസ്ത്ര സംസ്കാരം അനുസരിച്ചും സാധനയുടെ അവസ്ഥാഭേദമനുസരിച്ചും ചോദ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, നിരന്തരം ചോദ്യങ്ങൾ വരും. അത് ഒരാൾ തന്നെ ഈ ചോദ്യം സൃഷ്ടിക്കുന്നു. ഭാഷ്യകാരൻ ഭഗവാന്റെ ഉപദേശത്തിന് ഒരു പൂർവശത്തെ കൽപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു സമാധാനം പറയണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം കണ്ടുകൊണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം വരാം. ഇതെന്ന് സംഭവിക്കുന്നു, അതിന് സമാനം പറയുന്നത് ശ്രുതി വിപ്രതിപന്ന, ശ്രുതി വിപ്രതിപന്ന അനേക സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിവിഹി ശ്രവണേഹി പ്രവൃത്തി നിവൃത്തി ലക്ഷണേഹി വിപ്രതിപന്ന നാനാ പ്രതിപന്ന ശ്രുതി വിപ്രതിപന്ന വിക്ഷിപ്ത സതി തേ തവ ബുദ്ധി യഥാ യസ്മിൻ കാലേ സ്ഥാസ്യതി സ്ഥിരീഭൂത ഭവിഷ്യതി നിശ്ചല വിക്ഷേപ ചലന വർജിത സതി. ശ്രുതി വിപ്രതിപന്ന പറഞ്ഞല്ലോ, അന്നത്തെ സംസ്കാരം വേറെ, ഇന്നത്തെ സംസ്കാരം വേറെ, അന്നത്തെ ശ്രുതി വേറെ, ഇന്നത്തെ ശ്രുതി വേറെ. ഇന്ന് ശ്രുതി എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ്, അന്ന് ശ്രുതി എന്ന് പറഞ്ഞപ്പോൾ വേദങ്ങളായി. അന്ന് ഒരുവൻ അറിവ് ആർജിക്കുന്ന വേദങ്ങളിൽ നിന്നാണ്. അപ്പം അവന്റെ ബുദ്ധിയിൽ നന്മയുണ്ടാക്കിയാലും തിന്മയുണ്ടാക്കിയാലും അതിനൊക്കെ വേദത്തിന്റെ സ്വാധീനം കാണും. അതുകൊണ്ട് പറയും ഇന്ന് ശ്രുതി വിപ്രതി വന്ന. അന്ന് കുട്ടിക്കാലത്ത് പഠിക്കുന്നത് എന്നുവെച്ചാൽ അധ്യയനം ചെയ്യുന്ന വേദമാണ്. അർജുനനും അത് ചെയ്തിട്ടുള്ള ആളാണ്, വേദാധ്യയനം ചെയ്തവനാണ്. ശാസ്ത്ര സംസ്കാരമുണ്ട്, അതിൽ നിന്ന് അനേക സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതി, അനേക സാധനങ്ങളെക്കുറിച്ചും അനേക സാധ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. സ്വർഗം, ധനം, പുത്രൻ തുടങ്ങി അനേക സാധ്യങ്ങൾ, അതിനുള്ള ഉപായങ്ങൾ അന്ന് നിർദ്ദേശിക്കുന്ന എന്താണ് സാധനകളായിട്ട്? യാഗാദി കർമ്മങ്ങളെയാണ് മുഖ്യമായി പറയുന്നത്. സാധ്യ സാധന സംബന്ധത്തെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, ഇന്ന ഫലം കിട്ടണമെങ്കിൽ ഇന്ന കർമ്മം ചെയ്യണം എന്ന് ഫലത്തെയും സാധനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രുതി. അതാണ് സാധ്യ സാധന സംബന്ധം, അങ്ങനെ പ്രകാശിപ്പിക്കുന്നതാണ് ശ്രുതി. ശ്രവണേഹി, അത് കേട്ടിട്ട്. അത് അന്നത്തെ ജീവിത രീതിയുണ്ട്. മനുഷ്യൻ ചിന്തിച്ചിരുന്ന കാര്യത്തെ പറയുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ശ്രവണേഹി, അതെങ്ങനെ? പ്രവൃത്തി നിവൃത്തി ലക്ഷണേഹി, പ്രവൃത്തി നിവൃത്തി രൂപത്തിലുള്ളത്. ശ്രുതി പറയുന്നു നിഷിദ്ധമായ കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ പറയുന്നു. സുരാപാനം, മദ്യപാനം, ഹിംസ, അതിൽ നിന്നെല്ലാം നിവർത്തിക്കാൻ പറയും. മാംസഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ നിവർത്തിക്കാൻ പറയുന്നു, പ്രവർത്തിക്കാൻ പറയുന്നു. യാഗാദികളിലും മറ്റും പ്രവർത്തിക്കാൻ പറയുന്നു. വർണ്ണധർമ്മങ്ങളിൽ പ്രവർത്തിക്കാൻ പറയുന്നു, ആശ്രമധർമ്മങ്ങളിൽ പ്രവർത്തിക്കാൻ പറയുന്നു. ഇതെല്ലാം കൊണ്ട് വിപ്രതിപന്ന, നാനാപ്രതിപന്ന, നാനാതരത്തിൽ ഉള്ള ബുദ്ധിയോടുകൂടിയവർ. അന്ന് അത്തരം സംസ്കാരമുള്ളവർക്ക് ഈ പറയുന്ന പ്രവൃത്തി നിവൃത്തികളിലെല്ലാം താല്പര്യം ഉണ്ടാകുന്നു. പലതരത്തിലുള്ള കർമ്മങ്ങളിലേക്ക് പോകുന്നു, പല ഫലങ്ങളെ നേടണമെന്ന് ആശ്രയിക്കുന്നു. അതാണ് ശ്രുതി വിപ്രതിപന്ന. എന്ത് സംഭവിക്കുന്നു? വിക്ഷിപ്ത മനസ്സ് വിക്ഷിപ്തമാകുന്നു. മനസ്സ് കാമനകൾ കൊണ്ട് വിക്ഷിപ്തമാകുന്നു. ആദ്യം ഇതുമെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ അന്ന് പ്രേരിപ്പിച്ചിരുന്ന ശ്രുതിയാണ് വിക്ഷിപ്ത സതി. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രുതി സ്വാധീനിക്കുന്നില്ല. നമ്മൾ വേദ അധ്യയനം ചെയ്തില്ല, കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞില്ല, സ്വർഗാദികളെക്കുറിച്ച് അറിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിക്ഷിപ്തം അല്ല നമ്മുടെ മനസ്സ്. അപ്പൊ ഇന്നത്തെ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന അറിവ്, ആ അറിവ് നമ്മളെ നമുക്ക് നൽകുന്ന പ്രേരണകൾ, കാമപ്രേരണകൾ, അതുകൊണ്ട് നമ്മളിൽ വരുന്ന പ്രവൃത്തികൾ, അതാണ് ഇന്ന് അങ്ങനെ ഇന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ സ്വർഗത്തിനുള്ള താല്പര്യം പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് നമ്മൾ താല്പര്യപ്പെട്ടിട്ടേയില്ല. സ്വർഗമുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ യാതൊരു ഉറപ്പുമില്ല. പിന്നെ സ്വർഗത്തിനുള്ള താല്പര്യം അത് കളഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ മനസ്സിൽ തോന്നും അത് കളയുന്ന വളരെ എളുപ്പമാണല്ലോ, നമുക്ക് ഇതുവരെ താല്പര്യം ഉണ്ടായിട്ടില്ല ഉള്ള ഒരു കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുക, അത് കളഞ്ഞാൽ മതി, അതാണല്ലോ പ്രധാനം എന്നൊക്കെ തോന്നിപ്പോവും. എന്തുകൊണ്ട്? അന്നത്തെ സംസ്കാരത്തിലുള്ള ഒരാളിനോടാണ് ഈ ശ്രുതി ശ്രുതി എന്നെല്ലാം പറയുന്നത്. ഇന്ന് ശ്രുതി എന്ന് പറയുമ്പോൾ വേറെയായി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇന്ന് ഇന്നത്തെ നമ്മുടെ ശ്രുതി. അതിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷയങ്ങളോടുള്ള അഭിനിവേശം, അത് മനസ്സിൽ ഉണ്ടാക്കി നിലനിർത്തുന്ന കാമനകൾ, അതിൽ നിന്നെല്ലാം എപ്പോഴാണോ നിന്റെ ബുദ്ധി പിൻവലിയുന്നത്, വിക്ഷിപ്ത സതിത്തേ തവ ബുദ്ധി യഥാ യസ്മിൻ കാലേ സ്ഥാസ്യതി സ്ഥിരീഭൂതാ ഭവിഷ്യതി, സ്ഥിരമായി തീരുന്നത്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന നാനാവിധ പ്രലോഭനങ്ങളിൽ അതിന് പിറകെ പോയി വിക്ഷിപ്തമായിരിക്കുന്ന, അനിശ്ചിതമായിരിക്കുന്ന നമ്മുടെ ബുദ്ധി എപ്പോഴാണോ സ്ഥിരീഭൂത ഭവിഷ്യതി, നിശ്ചല വിക്ഷേപചലനവർജിത സതി, വിക്ഷേപമാകുന്ന ചലനമില്ലാതെ നാനാ വിഷയങ്ങളിലേക്ക് മനസ്സ് നാനാ വിഷയങ്ങളെ ചിന്തിച്ച് ആ വിഷയങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക, അതാണ് അതിന്റെ വിക്ഷേപം. അതില്ലാതെ സമാധോ സമാധിയതേ ചിത്തം അസ്മിന്നിതി സമാധി ആത്മാ. ആ മനസ്സ് സമാധിയതേ ചിത്തം അസ്മിന്നിതി സമാധി ആത്മാ. ആത്മാവിൽ എപ്പോഴാണോ അത് ഏകാഗ്രപ്പെടുന്നത്, സമാധിയതേ ആധാനം ചെയ്യുക എന്ന് വെച്ചാൽ വയ്ക്കുക എന്നാണ്. സമാധിയതേ സമ്യക്കായി വയ്ക്കുക എന്നുവെച്ചാൽ ആത്മാവിനെ കുറിച്ച് ആത്മാവിൽ ബുദ്ധിയെ ഉറപ്പിക്കുക. സമ്യക്കായി ഉറപ്പിക്കുക എന്ന് വെച്ചാൽ സംശയം ഭ്രമം അജ്ഞാനം ഇതൊന്നും കൂടാതെ എപ്പോഴാണോ ചിത്തം മനസ്സ് അസ്മിൻ ആത്മാവിൽ ഉറപ്പിക്കുന്നത്. സമാധിയിൽ ചിത്തം ഉറപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സമാധിക്ക് ഇവിടെ അർത്ഥം പറഞ്ഞ ആത്മാവെന്നാണ്. അതാണ് സമാധിയതേ ചിത്തം അസ്മിന്നിതി സമാധി ആത്മാ. ചിത്തം ഏകാഗ്രമാക്കുന്ന ഏതെന്നിലാണോ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് അതിന് സമാധി എന്ന് പറയുന്നു. ഇപ്പൊ സമാധി എന്ന് പറയുന്നത് എന്തായി? ആത്മാ. അല്ല, നമ്മൾ സാധാരണ പറയുന്ന സവികല്പ നിർവികല്പ സമാധി കുറിച്ചല്ല. ശങ്കരാചാര്യർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. യോഗത്തിൽ പറയുന്ന സമാധിയല്ല ഇവിടെ പറയുന്നതെന്ന് അർത്ഥം. ഇവിടെ പറയുന്ന സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവിൽ എപ്പോഴാണോ സമാധൗ, ആത്മാവിൽ എപ്പോഴാണോ നിന്റെ ബുദ്ധി ചലനരഹിതമായി സങ്കല്പവർജിതമായി സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അതാണ് സമാധിയതെ ചിത്തം അസ്മിൻ ഇതി സമാധി ആത്മാ. വിക്ഷേപരഹിതമായി മനസ്സിനെ ഏതൊന്നിലാണോ ഉറപ്പിക്കേണ്ടത് അതാണ് സമാധി. ആ സമാധി എന്ന് പറയുന്ന ആത്മാവാണ്. തസ്മിൻ ആത്മനി സമാധൗ, സമാധി ശബ്ദത്തിന്റെ സപ്തമിയാണ് സമാധൗ. അതാണ് തസ്മിൻ എന്ന് വ്യാഖ്യാനിച്ച്. അതിൽ എപ്പോഴാണോ നിന്റെ ബുദ്ധി ഉറയ്ക്കുന്നത്, സമാധൗ അജല ബുദ്ധി, നിന്റെ അചലമായ വിക്ഷേപരഹിതമായ ബുദ്ധി എപ്പോഴാണോ സമാധിയിൽ ആത്മാവിൽ ഉറയ്ക്കുന്നത്. അതായത് രണ്ടു തരത്തിലാണ്, ആത്മാവിൽ മനസ്സ് ഉറയ്ക്കുമ്പോൾ ആ മനസ്സിന്റെ ആ അവസ്ഥയും സമാധി എന്ന് പറയും. അങ്ങനെ പറയുന്നതും ശരിയാണ്. ആത്മാവിൽ മനസ്സ് ഉറച്ചു കഴിയുമ്പോൾ ആ മനസ്സിൽ വിക്ഷേപം ഇല്ലാതെ വരുമ്പോൾ മനസ്സിന് വരുന്ന ഒരവസ്ഥ, അതിനെ സമാധി എന്ന് പറയാം. പക്ഷെ ഇവിടെ സമാധി എന്നുള്ളതുകൊണ്ട് ആത്മാവിനെ തന്നെ എടുത്തു, ആത്മാവിനും സമാധി എന്ന് പറയാം. അതുകൊണ്ട് പറയുന്നത് സമാധു അചലാ ബുദ്ധി, സമാധിയിൽ ബുദ്ധി അചലമായി തീരുന്നത്. പക്ഷെ ഒരു ജോലിക്ക് സമാധി എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു സമാധിയുണ്ട്, ബുദ്ധി വളരെ ഏകാഗ്രമായിരിക്കുന്ന. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. ഈ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റുണ്ട്, അത് ശരിയാണ്. എന്തുകൊണ്ട്? ബുദ്ധി എവിടെയാണോ ഉറച്ചിരിക്കുന്നത്, ആത്മാവ് സമാധി, ആ ബുദ്ധി ഉറച്ചിരിക്കുമ്പോൾ ആ ബുദ്ധിയും സമാധി തന്നെ. രണ്ടു തരത്തിൽ പറഞ്ഞാലും തെറ്റ് വരുന്നില്ല. പക്ഷേ സമാധി എന്ന് പറയുന്നിടത്തെല്ലാം ഈ അർത്ഥം കിട്ടത്തില്ല. എന്തുകൊണ്ട്? മനസ്സിന്റെ സമാധി ഏത് വിഷയത്തിലും ഉണ്ടാകും, അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. മനസ്സ് ഏത് വിഷയത്തിൽ ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞാലും മനസ്സിൽ സമാധി എന്ന് പറയുന്ന അവസ്ഥ വരും. ഏതെങ്കിലും വിഷയത്തിൽ ഏകാഗ്രപ്പെട്ട് മനസ്സിൽ സമാധി വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞന്റെ സമാധിയാകത്തില്ല. സ്ഥിതപ്രജ്ഞന്റെ സമാധിയാവണമെങ്കിൽ വിക്ഷേപരഹിതമായി മനസ്സ് ആത്മാവിൽ തന്നെ ഉറയ്ക്കണം. ആത്മാവിൽ ഉറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുവന്റെ സങ്കല്പത്തിലുള്ള ഏതെങ്കിലും ആത്മാവിൽ ഉറച്ചാൽ പോരെ. ഒരാളുടെ സങ്കല്പത്തിൽ അയാൾ ആത്മാവായി ശരീരത്തെ കാണുന്നു, എന്നിട്ട് ശരീരത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നു, അത് സമാധിയാകത്തില്ല. ഒരാൾ അയാളുടെ സങ്കല്പത്തിൽ ആത്മാവായിട്ട് കാമത്തെ കാണും, അവിടെ മനസ്സിനെ ഉറപ്പിക്കുന്നു, അത് സമാധിയാകത്തില്ല. മനസ്സെവിടെയും ഉറയ്ക്കാം, അവിടെയൊന്നും അതിനെയൊന്നും ഇവിടെ സമാധി എന്ന് പറയത്തില്ല. ആത്മാവിൽ തന്നെ ഉറയ്ക്കും. ആത്മാവിന്റെ ശരിയായ സ്വരൂപത്തെ മനസ്സിലാക്കി അവിടെ ആത്മാവ് ഉറയ്ക്കണം, അതും വേണം. ഇവിടെ പറഞ്ഞല്ലോ, നിത്യ സർവഗത സ്ഥാണു അജടോയം സനാതന എന്ന് പറഞ്ഞ ആത്മസ്വരൂപത്തെ, അതാണ് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം. ആത്മാവിനെ കുറിച്ച് പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ടാകാം, അതുപോലെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന സങ്കല്പം, അതിലൂടെ ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് യഥാർത്ഥ സ്വരൂപത്തിൽ മനസ്സ് ഉറയ്ക്കണം. അങ്ങനെയുള്ള മനസ്സിനെ സമാധി എന്ന് പറയാം. ഭാഷ്യകാരൻ അതിനല്ല സമാധി എന്ന് പറഞ്ഞാൽ ആത്മാവിന് സമാധി എന്ന് പറഞ്ഞു. അതാണ് സാപി അചല. ആത്മാ തസ്മിൻ ആത്മനി ഇത്യേത് സാപി അചല. അവിടെ ബുദ്ധി എങ്ങനെയായിരിക്കണം? അചലയായിരിക്കണം. നേരത്തെ പറഞ്ഞു ബഹു ശാഖാഹി അനന്താശ്ച, അങ്ങനെ വരാൻ പാടില്ല. ബുദ്ധിക്ക് അനേക ശാഖകൾ പാടില്ല, അനന്തമാകാൻ പാടില്ല. വികല്പവർജിത ഇത്യേത്, വികല്പങ്ങൾ പാടില്ല. ഏകാന്ത ആയിരിക്കണം വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു. ഏകാന്ത ബുദ്ധി ആയിരിക്കണം. ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ബുദ്ധി അന്ധക്കരണം സ്പഷ്ടമാക്കുകയാണ്. മനസ്സ് സദാ തസ്മിൻ കാലേ, അങ്ങനെ ഇരിക്കുന്ന ആ കാലത്ത് ബുദ്ധി തന്റെ ആത്മാവിൽ ഉറച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ യോഗം അവാപ്സ്യസി, ഇപ്പൊ യോഗത്തെ പ്രാപിക്കുന്നു. അവിടെ പ്രാപിക്കുന്ന യോഗം എന്താണ് ആണ് പറഞ്ഞത്? സമാധി എന്ന് പറയുന്നതുകൊണ്ട് രണ്ടർത്ഥത്തെ എടുക്കാം. മനസ്സ് ആത്മാവിൽ ഏകാഗ്രമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിവേകപ്രജ്ഞാം സമാധിയും പ്രാപ്സ്യസി, വിവേകപ്രജ്ഞയാകുന്ന സമാധിയെ പ്രാപിക്കുന്നു. വിവേകപ്രജ്ഞ അപരോക്ഷ ജ്ഞാനം, ആ ജ്ഞാനമാകുന്ന സമാധി പ്രാപിക്കുന്നു. സാധാരണ സമാധിയല്ല, വിവേകപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ആത്മബോധം. ശരീരബോധത്തിൽ നിന്ന് മാറി മനസ്സ് ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ആണ് വിവേകപ്രജ്ഞ. ശങ്കരാചാര്യ ഭാഷയിൽ പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി. ആ വിവേകപ്രജ്ഞ അത് തന്നെയാണ് സമാധി. സമാധിയിൽ ജ്ഞാനം ഉണ്ടാകുകയല്ല, മറിച്ച് ജ്ഞാനം തന്നെയാണ് സമാധി. അതിനൂടെ പറയുന്നു ആത്മാവിനെ സമാധി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആത്മാവിൽ മനസ്സുറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ സ്ഥിതി ചെയ്യുക ആര്? ജീവൻ. ആ ബോധം അതും സമാധിയാണ്. സമാധിയും പ്രാപ്സ്യസി, ആ ബോധത്തെ പ്രാപിക്കുന്ന ബോധം തന്നെ സമാധി. അല്ലാതെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവിടെ രണ്ടാമതൊരു അത് സമാധി, അവിടെ പിന്നെ ബോധം ഞാനും ഉണ്ടാകുകയല്ല. സമാധി പോയിട്ട് പിന്നെ ഞാനും ഉണ്ടാകുകയല്ല, ജ്ഞാനം തന്നെയാണ് സമാധി. ജ്ഞാനവും സമാധി രണ്ടല്ല. ജ്ഞാനത്തിന് കൊടുക്കുന്ന പേരാണ് സമാധി. ആത്മാവിനെയും സമാധി എന്ന് പറയുന്നു. ആത്മബോധത്തിൽ ഇരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മബോധവും സമാധിയാണ്, ആത്മാവും സമാധിയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ആത്മബോധത്തിലിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൽ നിന്ന് വേറിട്ടൊരു ബോധമില്ല. ആത്മാവ് ഒന്ന്, ബോധം വേറെ, അങ്ങനെ രണ്ടില്ല. വിഷയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു? രണ്ടായിട്ടിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ പറയാം വ്യവഹാരികമായിട്ട്. വിഷയം വേറെ, ബോധം വേറെ. വിഷയ വിഷയിനോഹോ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാകുമ്പോൾ ഇവിടെ ആത്മാവും സമാധിയാണ്, ബോധവും സമാധിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ രണ്ടില്ല? എന്തുകൊണ്ടാണ് അത് രണ്ടില്ലാത്തത്? വിഷയത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അവിടെ വസ്തു അല്ലെങ്കിൽ വിഷയം ബോധത്തിന് വിഷയമായിരിക്കുന്നു, അല്ലെങ്കിൽ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബോധം നിൽക്കുന്നു. ആത്മാവിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുമ്പോഴോ അവിടെ ബോധത്തിന്റെ സ്വരൂപമായി തന്നെ നിൽക്കുന്നു ആത്മാവ്. ആത്മാവ് അവിടെ വിഷയമായിട്ടല്ല നിൽക്കുന്നു. വ്യാവഹാരിക തലത്തിൽ വിഷയജ്ഞാനം ഉണ്ടാകുമ്പോൾ വസ്തുക്കൾ വിഷയമായി നിൽക്കുന്നു. ജ്ഞാനത്തിന് വസ്തുക്കളെ ഉൾക്കൊള്ളേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അവിടെ അജ്ഞാനം കൊണ്ട് വിഷയവും ജ്ഞാനവും വേറിട്ടിരിക്കുന്നു. വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു, വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം നശിക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. ആത്മബോധത്തെ സംബന്ധിച്ചിടത്തോളം ആത്മബോധം ത്തിന്റെ സ്വരൂപം തന്നെയാണ് അവിടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ അവിടെ ആത്മാവ് വിഷയമാകുന്നില്ല. ആത്മബോധവും ആത്മാവും അവിടെ രണ്ടല്ല. അതുകൊണ്ടാണ് ആത്മാവും ആത്മബോധവും രണ്ട് സമാധി എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ, അവിടെ ദ്വൈതം വരുന്നില്ല. ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധം ആത്മാവിനെ ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയില്ല. അത് അഭേദമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് അവിടെ വികല്പമില്ലാത്തത്. വിഷയബോധമുള്ളിടത്ത് വികല്പമുണ്ട്, ആത്മബോധമുള്ളിടത്ത് വികല്പമില്ല. യഥാ ഏതൊരു കാലത്തിലാണോ അങ്ങനെയുള്ള വിവേകപ്രജ്ഞയെ നീ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആത്യന്തികമായി അങ്ങനെ ഒരു വിവേകപ്രജ്ഞയാണ് പ്രാപിക്കേണ്ടത് എന്ന് അർജുനനെ ഇവിടെ ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. അത് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ വിശദീകരിക്കുന്നതിനുള്ള ഒരു തുടക്കമായിട്ട്. ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തദാ യോഗം അവാപ്സ്യസി. ശാന്തി ശാന്തി ശാന്തി.